ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷരക്ഷ മഹാബാഹു ശാസ്ത്രേസ്തുഭ്യോ നമോ നമഃ. ദേവാമണികണ്ഠ ഗജമുഖ ഷൺമുഖ സോദര സ്വാമി ദേവാമണികണ്ഠ അസമാന തേജ ഹരിഹരനന്ദന അസമാന തേജ ഹരിഹരനന്ദന ശരണമോ അയ്യപ്പ ഗജമുഖ ഷൺമുഖ സോദര സ്വാമി ദേവാമണികണ്ഠ കൈലാസമുനോ വൈകുണ്ഠമുനോ കലപെനോ ശബരിഗിരി കൈലാസമുനോ വൈകുണ്ഠമുനോ കലപെനോ ശബരിഗിരി അചട വിലസനു അദ്വൈതമൂർത്തി ചിന്മുദ്രാസനുടൈ അചട വിലസനു അദ്വൈതമൂർത്തി ചിന്മുദ്രാസനുടൈ ഇഹപരസാധനകൈ തകുബോധലു ചേസി പരസാധന കൈ തകുബോധലു ചേസി ദേഹമാത്മുല പാവമുണ്ടേ ഇരുമുടി കാത്തെലുപേ ദേഹമാത്മുല പാവമുണ്ടേ ഇരുമുടി കാത്തെലുപേ ഗജമുഖ ഷൺമുഖ സോദര സ്വാമി ദേവാമണികണ്ഠ അഷ്ടാദശസോ പാനപന്തുലു അമരിക കാനെലകൊലുപൈ അഷ്ടാദശസോ പാനപന്തുലു അമരിക കാനെലകൊലുപൈ മാലനു ധരിയിഞ്ചി മണ്ഡല ദീക്ഷല നിയമാലനു തെലുപേ മാലനു ധരിയിഞ്ചി മണ്ഡല ദീക്ഷല നിയമാലനു തെലുപേ കാട്ടിവാരിലോ സ്വാമിനു ചൂസേ മുഖസൂത്രമുദയിഞ്ചേ കാട്ടിവാരിലോ സ്വാമിനു ചൂസേ മുഖസൂത്രമുദയിഞ്ചേ മകര ജ്യോതി ദർശനമേ മഹായോഗമായേ ഗജമുഖ ഷൺമുഖ സോദര സ്വാമി ദേവാമണികണ്ഠ ഗജമുഖ ഷൺമുഖ സോദര സ്വാമി ദേവാമണികണ്ഠ അസമാന തേജ ഹരിഹരനന്ദന അസമാന തേജ ஐயப்பா கஜமுக சண்முக சோதர சுவாமி தேவாமணிகண்டா.